ഗുരു എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിനറിയാം. അതിന് നമ്മൾ ഒരുപാട് പറഞ്ഞു പൊരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് രഹസ്യമായ കാര്യമാണ്. എന്നാലും ചിലർ അതിനെ തംസ്കരിക്കാൻ ശ്രമിക്കുന്നു, അറിഞ്ഞു അറിയാതെ. ചിലർ അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാരെല്ലാം അവരുടെ പ്രാധാന്യം കൂട്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഗുരുവിന്റെ പ്രാധാന്യം കുറച്ച് കാണിച്ച് അത് ശരിക്കും പഠിച്ച് മറുപടി പറയേണ്ട കാര്യം. പ്രത്യേകിച്ചും വിപ്ലവ പാർട്ടികൾ, ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ഇവിടം ശരിയായത്, കേരളം ശരിയായത്, അവരുടെ പ്രവർത്തനവും കേരളത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. അവരെ എതിർത്തുകൊണ്ടല്ല പറയുന്നത്, പക്ഷെ ഞങ്ങളുടെ പ്രവർത്തനമാണ് ഏറ്റവും വലുതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഗുരുവിനെ, ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ താഴ്ത്തി കാണിക്കുന്നു. മുമ്പ് EMS എഴുതി രാജാറാം മോഹൻ റോയ് നടന്നല്ലോ, അതൊക്കെ വടക്കേ ഇന്ത്യയിൽ പരിഷ്കരണം നിങ്ങളൊക്കെ നടത്തി. അതൊരു ബൂർഷ്വ ഇതാണ്, ബൂർഷ്വ പരിഷ്കരണങ്ങൾ, ബൂർഷ്വാസിയുടെ തലത്തിലുള്ള പരിഷ്കരണങ്ങൾ. കേരളത്തിൽ നാരായണ ഗുരു അതിനെ പിന്തുടർന്നെന്നാണ് എന്ന് പറഞ്ഞാൽ, അവരൊന്ന് ശരിയായ രീതിയിലുള്ള പരിഷ്കരണം അല്ല നടത്തിയത് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ യാഥാർത്ഥ്യം തുറന്നു കാട്ടേണ്ടത്, അതിനെക്കുറിച്ച് പഠിച്ച് പറയേണ്ടത്. ഗുരുവിനെ കുറിച്ച് പഠിക്കുന്നവരാണ്, അല്ലാതെ രാഷ്ട്രീയക്കാരന്മാരുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നീക്കുകയല്ല ചെയ്യേണ്ടത്. അതൊക്കെ ബോധപൂർവമായ ശ്രമങ്ങളാണ്. അവര് ഒക്കെ പ്രവർത്തിച്ച് നാട്ടിന് ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ, പക്ഷെ അത് ഗുരുവിനെ താഴ്ത്തിക്കെട്ടിയിട്ട് കാണിക്കേണ്ട കാര്യമില്ല. മറ്റാർക്കും അത് മനസ്സിലാകത്തില്ല എന്നുള്ള രീതി. പക്ഷെ അതിന് എന്ത് വേണം, കുറഞ്ഞ പക്ഷം ഈ സന്യാസിമാരെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വിടുപണി ചെയ്യാതിരിക്കും, അവർ സ്വതന്ത്രരായി. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഗുരു എന്താണ് ഇവിടെ പ്രവർത്തിച്ചതെന്നുള്ളത് മനസ്സിലായി കൊടുക്കും. അങ്ങനെയുള്ള ഇത് വരുമ്പോ, പക്ഷെ അതിന് ഒന്ന് വേണം, സന്യാസിമാര് ഒന്ന് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ശരിക്കും ബോധമുള്ളവരായിരിക്കണം ഒന്ന്. പിന്നെ സന്യാസിമാര് പറഞ്ഞാല് സമൂഹം അംഗീകരിക്കണമെങ്കിൽ, സമൂഹത്തിന്റെ മുമ്പിൽ പോയി പറഞ്ഞ് അംഗീകരിക്കണമെങ്കിൽ അവരെ കുറിച്ച് പറഞ്ഞാൽ സമൂഹത്തിനൊരു നല്ല ധാരണ വേണം, അവർക്കൊരു നല്ല പ്രതിച്ഛായ വേണം. അല്ലെങ്കിൽ അത് പരിഹാസ്യരാകത്തേ ഉള്ളൂ. സന്യാസിയെ ഈ പുറത്തെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസിയെ കുറിച്ച് സമൂഹം മോശമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ പറഞ്ഞിട്ട് കാര്യമൊന്നും. അതാണ് ഇവിടെ പറ്റുന്നത്. സന്യാസിമാരെ സംബന്ധിച്ച് സന്യാസിമാര് തന്നെ സ്വയം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വളരെ കഷ്ടമുള്ള ഒരു കാര്യം. സന്യാസിമാരിൽ പൊതുവെ കാണുന്ന ഒരു ശീലം എന്ന് പറയുന്നത് ഒരു കലഹപ്രിയന്മാരാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? പരസ്പരം കലഹിക്കുക, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ടോ പരസ്പരം കലഹിക്കുക, പരസ്പരം ബഹളം വയ്ക്കുക, സമൂഹത്തിന്റെ മുമ്പിൽ പോയിട്ട് പരസ്പരം കലഹിക്കുക. അതിപ്പോ എല്ലാവരും അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നു, ഒരു 100 പേരുള്ളതിൽ കലഹപ്രിയനായ ഒരാളുണ്ടായാൽ മതി എല്ലാം പോയി, എല്ലാം താളം തെറ്റും. അതാണ് നമ്മൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ സന്യാസിയുടെ ഇപ്പൊ ഇവിടുത്തെ പ്രധാന ജോലി എന്താണ്? എന്താണ് സന്യാസിയുടെ ജോലി? നിങ്ങളൊക്കെ അരസ്വാമി മുഴുസ്വാമി ഒക്കെ ആയിരിക്കുന്നവരല്ലേ, എന്താണ് സന്യാസിയുടെ ജോലി? സന്യാസി ഇവിടെ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ, ഭരണം, അതാണ് സന്യാസിയുടെ ജോലിയായിട്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സന്യാസി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഭരണമാണ്, ദോഷമൊന്നുമില്ല. ഭരിക്കാനാണ് വേണമെന്നോ വേണ്ടേ? ഇങ്ങനെ കുറെ സ്വത്തും വകയും ഒക്കെ ഗുരു ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ നോക്കി നടത്താണ് സന്യാസിമാര് നോക്കി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവര് തന്നെയാണ് നടത്തേണ്ടത്. അപ്പൊ ഭരണം എന്ന് പറയുന്നതിന് ദോഷം പറയാനാണ്. പക്ഷെ പ്രശ്നം വരുന്നവർ ബോധമില്ലാത്ത ഭരണമായി പോകും. അതാണ് പ്രശ്നം. ഊളമ്പാറ കൊണ്ടുവന്ന് ഒരാളെ അഡ്മിറ്റ് ചെയ്തു, അയാൾ അവിടെ ഉള്ളവർ എല്ലാവരും ചികിത്സ ഇങ്ങനെ ഇരിക്കും, അതുപോലെ ഒരു ഭരണമായി പോകും. അങ്ങനെ ഇരിക്കും എല്ലാവരും ചികിത്സിക്കാൻ തുടങ്ങി. ഭരണത്തിൻ്റെ ഒരു പ്രൊഫഷണലിസം ഉണ്ട്, അതെന്താണെന്ന് അറിയത്തുണ്ട്. പഠിക്കാൻ തയ്യാറുണ്ട്. ഇതാണ് ഏറ്റവും വലിയ തകരാറ്. ഈ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ പഠിക്കേണ്ടത്? ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ്. മറ്റുള്ളവരും സന്യാസിമാർ പരസ്പരം എങ്ങനെ പെരുമാറണം, ഈ പെരുമാറാൻ അറിയത്തില്ല. ഇവിടെ കുറച്ചു കാലം സർക്കാർ ഭരിച്ചിരുന്നില്ല അറിയാം. സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ അന്നിവിടെ ഭരിച്ചിരുന്ന ഒരാൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഞാനന്നിവിടെ അല്ലല്ലോ, പുറത്താണ്, എന്നെ കാണാൻ വന്നു. പുള്ളി എന്നോട് ഒന്ന് പറഞ്ഞു, ഞാൻ പുറമേ നിന്ന് കേട്ടതുപോലെയല്ല, ശിവരി പോയി അതിൻ്റെ അകത്ത് കയറി അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അതിവിടെ പലർക്കും അറിയാം സംഭവം. ഇവിടെ ഭരിച്ചോണ്ടിരുന്ന സർക്കാരിന്റെ പ്രതിനിധിയായി ഭരിച്ചോണ്ടിരുന്ന ആളാണ്, എന്നെ കാണണം. അതിനകത്ത് കയറി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് എന്താണ് ശിവേരിയുടെ വാസ്തു എന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ സ്വാമിയെ കാണാൻ. ഒരാളുണ്ട് ഇവിടുത്തെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ സുകുമാർ അയ്യപ്പോട്, അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ ശിവരി പോയി അവിടുത്തെ ഉള്ളിൽ കയറി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ശിവരി എന്താണെന്ന് എനിക്ക് നേരിട്ട് ബോധ്യമായത്. അപ്പോഴാണ് എനിക്ക് സ്വാമിയെ ഒന്ന് കാണുമെന്ന് തോന്നിയത്. ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് കണ്ടിട്ട് എന്ത് ചെയ്യാനാ, സ്വാമി തിരിച്ച് ശിവേരിയിലേക്ക് വരണം, ഇത് പറയാനാണ് എന്നെ ഒന്ന് കണ്ടത്. സർക്കാരിന്റെ പ്രതിനിധിയായി ഇവിടെ ഭരിക്കുന്നു. രണ്ടാമത്തെ ആൾ അതിനല്ല വന്നത്, ശിവേരിയൊന്നും നന്നാക്കാൻ സ്വാമിയുടെ എന്തെങ്കിലും ഒരു നിർദ്ദേശം ഉണ്ടാവും, അതറിയാനാണ്. ഞാൻ പറഞ്ഞു, ആദ്യം പ്രഥമമായിട്ട് വേണ്ടത് ശിവരിയിലെ സന്യാസിമാർക്ക് പെരുമാറ്റം അറിയത്തില്ല. അവരെങ്ങനെ പെരുമാറണമെന്നോ എങ്ങനെ പരസ്പരം പെരുമാറണമെന്നോ അറിയത്തില്ല. അതുകൊണ്ട് ആദ്യം അതിനൊരു സംവിധാനം അവിടെ ഉണ്ടാകണം. പുള്ളി ഉടനെ ശരി ഞാനൊന്ന് ശ്രമിക്കട്ടെ, പുള്ളി തിരിച്ചു വന്നു. ഇവിടെ സന്യാസിമാരെല്ലാം വിളിച്ചു കൂട്ടി, വിളിച്ചു കൂട്ടിയിട്ട് പുള്ളി അത് പറഞ്ഞു, നമുക്ക് സന്യാസിമാർക്ക് അന്ന് സാമ്യമുണ്ടോയെന്നറിയത്തില്ല. ഞാനിത് പറഞ്ഞപ്പോൾ ഇവിടെ പലരും പറഞ്ഞു അത് ശരിയാണ്, ഓർമ്മയുണ്ട്, അദ്ദേഹം ഇങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട്. പുള്ളി പറഞ്ഞെങ്ങനെയാണ്, സന്യാസിമാർക്ക് ഒരു പെരുമാറ്റച്ചട്ടം, സന്യാസിമാരെല്ലാം കൂടെ വേള ഉണ്ടാക്കിയില്ല, ഞങ്ങളെ പെരുമാറ്റം കൊണ്ടിരിക്കാൻ താൻ ആരാണ്, അത്രയ്ക്കും വളർന്നോ സന്യാസിയോട് വേളം വെച്ച്. കുറച്ച് ദിവസം കഴിഞ്ഞുള്ള വീണ്ടും എന്നെ കാണാൻ പോകും. എന്നോട് പറഞ്ഞു, സ്വാമി പറഞ്ഞതുപോലെ തന്നെ ഞാനവിടെ ഈ കാര്യം അവതരിപ്പിച്ച് സന്യാസിമാരൊന്നും ചോദിക്കുന്നു, നമ്മൾ ഇനി എന്നെ കണ്ടിട്ട് കാര്യമൊന്നുമില്ല, എനിക്കിത്ര കുറയാവും, ഇത് ശരിയായി കഴിഞ്ഞാൽ സ്വീകരിച്ചിരിക്കാം, പരസ്പരം എങ്ങനെ പെരുമാറണമെന്ന് സന്യാസിമാർ പഠിക്കും. അതങ്ങനെ അവസാനിച്ചു, ഒന്നും നടന്നില്ല. സുമാരഴിവോടെ എന്നോട് ഒന്ന് കണ്ടിട്ട് പറഞ്ഞ എന്താണെന്ന് അറിയാം, ശിവേരിയിൽ കള്ളുപിടിക്കുന്ന സ്വാമിമാരുണ്ട്. എന്നാ എന്നോട് പറഞ്ഞു, നേരിട്ട് ഞാൻ എന്നോട് രഹസ്യമായിട്ടൊന്നുമില്ല, ഒത്തിരി ആൾക്കാർ എനിക്ക് അവരെ മുമ്പ് വെച്ചാ പറഞ്ഞു. അപ്പോ അതാണ് ഞാൻ പറയുന്ന പ്രൊഫഷണലിസം. ഭരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അപ്പൊ ഈ അവരനു വേണ്ടി അഹർനിശം പ്രയത്നം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഒരു ഭാഗം ശരിയാകാതെ ഇവിടെ ശരിയാകത്തില്ല. അത് അപ്പോ ആ ഒരു പ്രൊഫഷണലിസം ഉണ്ടെങ്കിൽ ഈ കലഹം കലഹപ്രിയന്മാരാകത്തില്ല. കലഹിക്കുക, പരസ്പരം കലഹിക്കുക, അടിക്കുക. പണ്ടിവിടെ വലിയ പ്രശ്നങ്ങൾ കടക്കുമ്പം ഒരുപാട് പേര് എന്നോട് വന്നിട്ട് ആവശ്യപ്പെട്ടിരുന്നു, സ്വാമി എന്തെങ്കിലും ഒന്ന് പറയ്, സ്വാമിയുടെ അഭിപ്രായം ഒന്ന് പറയും, പത്രത്തിലൊക്കെ വരട്ടെ. പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല, ഇതിന് ഞാൻ കക്ഷിയല്ല, ശരി പിന്നെ ഞാൻ എന്ത് പറയാൻ, എന്നെ ഒരു കക്ഷിയാക്കിക്കൊണ്ട് ഇവിടെ അടി നടത്തേണ്ട, ഞാനല്ല ഇതിലെ കക്ഷി. ശരി, എന്നുവെച്ചാൽ ഇവര് ചിത്രീകരിക്കുന്ന രീതിയിൽ ഞാൻ കക്ഷിയാണ്, അങ്ങനെ അല്ല, ഞാൻ ഇതിനകത്ത് ഇല്ലെന്നല്ല, എന്നെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് അതുപോലെ അല്ല ഞാൻ. പിന്നെ ഞാൻ അതിനെങ്ങനെ മറുപടി പറയും, അതായത് ഇപ്പം നിങ്ങളോട് ആരോടെങ്കിലും ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇപ്പൊ മോഷണം നടത്താറുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? എന്തുത്തരം പറയും? ഇപ്പൊ മോഷണം നടത്താറുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? ഇടക്കൻ പറയുന്ന എന്താണ്, ഞാൻ ഇപ്പൊ ചെയ്യാറുള്ളത് എന്ന് വെച്ചാൽ ഇതുവരെ അതായിരുന്നു പണിയൊന്നല്ലേ. അതിനാണ് ലോഡിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ലോഡിംഗ് ക്വസ്റ്റ്യൻസ്, ലോഡഡ് ക്വസ്റ്റ്യൻസ് എന്ന്, ലോഡഡ് ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പോ നമ്മളെ ഒരു പ്രത്യേക തരത്തിൽ ചിത്രീകരിച്ചിട്ട് നമ്മളെ സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് കയറി എന്ത് പറഞ്ഞാലും എന്താവും? കുരങ്ങും. ഉത്തരം പറഞ്ഞാൽ കുരങ്ങും. കാരണം നമ്മളതല്ല, അല്ലാത്ത നമ്മളെ ഒന്നായി ചിത്രീകരിച്ചുകൊണ്ടാണ്. അപ്പൊ അതാണെന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും പെട്ടില്ലാതെന്ന് നേര് ഉത്തരം ഇപ്പൊ ഈ പറഞ്ഞതുപോലെയാവും. ലോഡഡ് ക്വസ്റ്റ്യൻസിന്റെ അപ്പൊ ഈ അന്ന് വരുന്ന ക്വസ്റ്റ്യനെല്ലാം ഇങ്ങനെയാണ്, മനസ്സിലായോ? മറുപടി പറയാൻ പറ്റില്ല, മിണ്ടാതിരിക്കുക. വാസ്തവത്തിൽ ഞാൻ, എനിക്കൊരു പാർട്ടുണ്ട് ഇല്ലാന്നല്ല ഞാൻ പറയുന്നു, പക്ഷെ ആ പാർട്ട് ഒരിക്കലും ഈ ചർച്ച ചെയ്യുന്നവർക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. പറഞ്ഞാൽ അത് അവർക്ക് ദോഷമായി തീരും. ആ സമയം അവർ ചർച്ച ചെയ്യുന്നതാണെങ്കിൽ അവർക്കത് അനുകൂലമാണ്. മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചിട്ട് പറയുമ്പോൾ അത് അനുകൂലമാണ്. പൊളിറ്റിക്സ്. അപ്പോൾ അതിന് മറുപടി വരാമെന്ന് വെച്ചാൽ നമ്മളത് ഇടപെടുക എന്നർത്ഥം. അപ്പോ അതാണ് കലഹം എന്ന് പറയുന്നത്. സന്യാസിമാര് കലഹപ്രിയന്മാരാണ്. എല്ലാവരും അങ്ങനെയാണോ? അല്ല, ഒരാളായാലും മതി. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഒന്ന് ഭരണം നടത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എല്ലാം ഭരിക്കണം, നല്ല കാര്യം തന്നെയാണ്, ഭരിക്കാൻ ആള് വേണ്ടേ. പക്ഷേ ഈ ആഗ്രഹിക്കുന്നവരുടെ ഒരു നിർബന്ധ ബുദ്ധി എന്താണ്? ഞാൻ ഭരിച്ചാലേ ഇത് ശരിയാവും, അവിടെ കുഴപ്പം. നീ ഭരിച്ചാൽ ശരിയാവത്തില്ല, ഞാൻ തന്നെ ഭരിക്കണം. ഏറ്റവും ഭരിക്കാൻ യോഗ്യൻ ഞാനാണ്. ഇതാണ് പറയുന്ന അവിടെ പ്രൊഫഷണലിസം ഇല്ല എന്ന് പറയുന്നത്. ഈ ഒരു വാശിയാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവൻ ഉണ്ടാകും. അപ്പം മറ്റവനെ എപ്പോഴും എന്ത് ചെയ്യും? അവൻ ചെയ്യുന്നതെല്ലാം ഒരുപക്ഷെ ഒരാൾക്ക്, എല്ലാവർക്കും കഴിവ് ഒരുപോലെ അല്ല. ഒരാൾക്ക് കഴിവ് കൂടുതലായിരിക്കും, ഒരാൾക്ക് കഴിവ് കുറവായിരിക്കും. അപ്പോ കഴിവ് ഒരാള് കുറഞ്ഞ ആളും ചിലപ്പോൾ ഭരിക്കേണ്ടി വരും. അപ്പം മറ്റവനെന്താ ചെയ്യേണ്ടത്? അങ്ങനെ അപ്പൊ കഴിവുള്ളവനെ സഹായിക്കുക ചെയ്യേണ്ടത്, കുറ്റം പറയല്ല. കഴിവ് കുറഞ്ഞവനാണ് ഭരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? കഴിവുള്ളവനവനെ സഹായിക്കണം. ഇതങ്ങനെയല്ല, കഴിവ് കുറഞ്ഞവനാണ് ഭരിക്കുന്നതെങ്കിൽ കഴിവുള്ളവൻ മാറി നിന്നിട്ട് എന്ത് ചെയ്യും? അവന് പാര പഴിഞ്ഞുകൊണ്ടേ ഇങ്ങനെയൊക്കെ തന്നെ ബോർഡമെമ്പർ എന്ത് പറയുന്നു? ഞാൻ സത്യം അല്ലാത്ത എന്തെങ്കിലും പറയുന്നെങ്കിൽ എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടോ. അപ്പൊ നിരന്തരം അവന് എന്ത് ചെയ്യും? അവനെ ഇങ്ങനെ ഓരോ തരത്തില് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അവന്റെ കുറ്റം എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. അവന്റെ പോരായ്മകള് മനസ്സിലാക്കി അവനെ സഹായിക്കാനോ ആ പോരായ്മകൾ നികത്താനോ ഒരിക്കലും ശ്രമിക്കത്തില്ല. അപ്പൊ അങ്ങനെയല്ല, ഭരണം എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂടിച്ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആത്യന്തികമായിട്ടൊരു സന്യാസി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ബാക്കി വലിയ ആദർശങ്ങളൊക്കെ പോട്ടെ, നിങ്ങൾ ഇവിടെ വന്നു ഈ പ്രസ്ഥാനത്തിലൊരു സന്യാസിയെ ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ്? ഒന്ന് മനസ്സിലാക്കേണ്ട, നമ്മുടെ ജീവിതം ഇതിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. അതെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല കാരണങ്ങൾ കൊണ്ട് സാധാരണ മനുഷ്യൻ ജീവിക്കും പോലെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത്, ഇവിടെ ആശ്രമത്തിൽ വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ എന്താണ്, ഇവിടെ ഒരു തരത്തിലൊരു ഡീസന്റ് ജീവിതമുണ്ട്, ഒരു നല്ല ജീവിതമാണോ? അപ്പോ ഇപ്പോ നാട്ടില് നമ്മുടെ പഴയ പണി, പണ്ടൊരു പണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ പണിയും കൊണ്ട് നടന്ന് ആരെങ്കിലും വന്ന് കാര്യത്തോട്ട് ഒഴുകും? അതെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ അല്ലേ? അപ്പോ എങ്ങനെ? അത് തന്നെ. അപ്പൊ ഇവിടെ വരുമ്പം, ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വന്നുകൊണ്ടാണ് ഈ നമുക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്തോ ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ ഒരു സൗകര്യങ്ങൾ കിട്ടി അല്ലേ? ആദ്യം അതിനെ കുറിച്ച് എന്തെങ്കിലും. അപ്പോ സന്യാസിമാര് കലഹപ്രിയന്മാരായി കഴിഞ്ഞു. ഈ ഗുജറാത്തിലൊരു സംഭവം നടന്നത് രണ്ടുമൂന്ന് വർഷം ഒരാശ്രമത്തിൽ ഇതുപോലെ എന്നും കലഹം, സന്യാസിമാരെ യോജിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ സർക്കാർ ശ്രമിച്ചു. വെറുതെ കലഹമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് തന്നെ പ്രശ്നം, ആര് ഭരിക്കണം? ഞാൻ ഭരിച്ചാലേ ശരിയാവും. ഇങ്ങനെ നിരന്തരം നിരന്തരം മഴക്കായി കുറച്ച് വർഷങ്ങൾ തുടർന്നു, ഒരു തരത്തിലും അവസാനിക്കുന്നില്ല. ഒരു ദിവസം നാട്ടുകാരെല്ലാം കൂടെ അങ്ങോട്ട് കയറി ഈ മൊട്ടത്തലയന്മാരെയും താടിക്കാരെയും കൂടെ അടിച്ചെടുത്ത് റോഡിലിട്ട് എല്ലാം ഓടിപ്പോയി അവിടെ ശാന്തം. ഇപ്പൊ ശാന്തസുന്ദരമായി പോകുന്നു. അപ്പൊ ഇതൊക്കെ സ്വാമിമാരിതൊക്കെ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. ഒരു ഡീസന്റായ ഒരു ജീവിതമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കലഹം ഇത് നല്ലതല്ല. അപ്പോ അതിന് കാരണം ഇതാണ്, എല്ലാവരും ഒന്ന് ഉത്തരവാദി എന്ന് ഞാൻ പറയും. ഒന്നോ രണ്ടോ പേരും മതി ഇത് കലക്കാൻ. ഈ കുളം കലക്കുന്ന ചില മീനുകളുണ്ടല്ലോ, എല്ലാം കലക്കത്തില്ല. ഇതിന്റെ അടിയിൽ കിടന്നിട്ട് ചില ബിരാലെന്നൊക്കെ പറയും, ഇവൻ എപ്പോഴും എന്ത് ചെയ്യും, ഇതിങ്ങനെ കലക്കിക്കൊണ്ടിരിക്കും, എല്ലാം കലക്കത്തില്ല. അപ്പൊ അവർക്ക് സ്വയം ബോധം ഉണ്ടാകുക എന്നുള്ളതാണ്, അല്ല വേറെ വഴിയൊന്നുമില്ല. ഞാൻ വലിയ ബുദ്ധിയും കഴിവൊക്കെ ഉള്ള ആളാണെന്ന്, ഞാൻ ഭരിച്ചാൽ ഇതൊക്കെ ശരിയാകും എന്നുള്ള വിചാരം വിട്ടിട്ട് ഭരിക്കുന്നതല്ല. ബുദ്ധിയും കഴിവുള്ളവർ ഭരിക്കുന്ന എപ്പോഴും നല്ലതാണ്. അതാണ് ഇവിടെ മുമ്പ് സംഭവിച്ചത്. അതൊക്കെയാണ് ഇവിടെ ബാക്കിയുള്ള എല്ലാവരും മണ്ടന്മാർ, ഒരാൾ മാത്രം ബുദ്ധിയുള്ള ആൾ. എല്ലാവരും ആ ബുദ്ധിയുള്ള ആളിനെ അടിപണിയുന്നു, അങ്ങനെ അടിപണിയിപ്പിക്കുന്നു. ശരി, ബുദ്ധിയുള്ള ആളെന്നാ നേരെ ഭരിക്കിട്ട് കുഴപ്പമൊന്നുമില്ല, ബുദ്ധിയില്ലാത്തവർ ഭരിക്കുന്നു. പക്ഷേ ഭരണം മോശമായാലോ, ഭരണം വഴിതെറ്റി പോയാലോ, അപ്പോൾ തിരുത്തേണ്ടി വരും. തിരുത്തി അംഗീകരിക്കും, ഇല്ല, അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു കലഹപ്രിയന്മാരും അഹങ്കാരികളുമായിരുന്നു. ഒരിക്കലും മറ്റുള്ളവരെ തിരുത്താൻ ശ്രമിച്ച അവര് ഇതുപോലെ തന്നെ കുളം കലക്കിക്കളും. ഒരിക്കലും സ്വയം തിരുത്താൻ തയ്യാറാണ്. പ്രസ്ഥാനങ്ങളിലൊക്കെ ഈ പ്രശ്നമുണ്ട്. പിന്നെ വേറൊന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇതാണ്, ആൾക്കാർ പലതും പറയും നോക്കുന്നത് നമ്മൾ നമ്മളെ ഒഴുകി പോവുക എന്നുള്ള വിധത്തിൽ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ശരിയാണ്, അങ്ങനെ ജീവിക്കാം, ആരെന്തു പറഞ്ഞാലും എന്നെ ഒന്നും ബാധിക്കില്ല എന്നുള്ള രീതിയിൽ ഒക്കെ ജീവിക്കാം. പക്ഷെ ആ വ്യക്തി ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുമ്പോൾ എന്തു പറ്റും? അത് പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ സന്യാസിമാരെ സംബന്ധിച്ച് അതാണ് പ്രശ്നം. അപ്പൊ അപ്പൊ അതിന് മാറ്റം വരണം. അതിന് മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ എന്താണ് ഈ ആവശ്യമില്ലാത്ത കലഹത്തിന് വേണ്ടി ഉണ്ടാക്കുന്നു പാനൽ തിരഞ്ഞെടുപ്പ് ഇതൊക്കെ അസംബന്ധമാണ്. ഇത് അസംബന്ധമാണെന്നുള്ള ബോധം സന്യാസിമാർക്ക് എന്നുണ്ടാകുന്നു അന്നേ ശിവര് ശരിയാകത്തുള്ളൂ. ഇതൊക്കെ ഒരാള് ഇവിടെ കൊണ്ടുവന്നാണ്, ഇതൊക്കെ സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. സാധാരണ ക്ലബുകളിലും കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ നടത്തുന്നത് പോലെ പാനലുകൾ കൊണ്ടുവരിക, അവതരിപ്പിക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരുക, ക്രോസ് വോട്ട് ചെയ്യുക. ഈ സമ്പ്രദായങ്ങളൊക്കെ വന്ന് എന്റെ ഇവിടുത്തെ അരങ്ങേറ്റം ഇങ്ങനെയായിരുന്നു കേട്ടോ, പാനലിലൂടെ ആയിരുന്നു ഞാനിവിടെ വന്നത്. അതുകൊണ്ടാണ്. പക്ഷെ അന്നെനിക്കതിനെ കുറിച്ച് ബോധമില്ലായിരുന്നു. ഇതൊക്കെ ഇവിടെ ചെന്നിരിക്കും, കാരണം ഒരാൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ശരിയാണെന്ന് നമ്മൾ വിശ്വസിച്ചു, അതാ പറ്റിയത്. പക്ഷെ പിന്നീട് ഒരുപാട് കാലം ഇതിനെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ അവസരം കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. ഇതൊക്കെയാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ തകരാറുകൾ. അപ്പൊ എന്ത് ശരിയെന്നും എന്ത് ശരിയാണെന്നും ബുദ്ധൻ ഇങ്ങനെ ബുദ്ധന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ബുദ്ധൻ ഇങ്ങനെ 500 ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഒരിടത്ത് സ്ഥിരമായി താമസിക്കുന്നു. ഓരോ ആരാമങ്ങളെന്ന് പറയുന്നത് വെച്ചാൽ പഴയകാലത്ത് ജനങ്ങൾ കുറവാണ്, ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പോയി താമസിക്കും ഗ്രാമങ്ങൾക്കടുത്ത്. അങ്ങനെ താമസിക്കുമ്പോൾ ഒരിക്കൽ ബുദ്ധൻ നളന്ദയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഒരു സന്യാസി, അന്നും ഒരുപാട് സന്യാസിമാരൊക്കെ ഉണ്ടായിരുന്നു, ഈ ബുദ്ധന്റെ സംഘത്തിൽ ചെന്ന് കയറി. ഒരു ബുദ്ധന്റെ ഒരു ശിഷ്യൻ, സന്യാസിയുടെ പേര് സുപ്പിയൻ എന്ന് പറഞ്ഞു, ബ്രഹ്മദത്തൻ എന്ന് പറയുന്ന ഒരു ശിഷ്യനുമായിട്ട് വഴക്കായി, കൂടെ സഞ്ചരിച്ചുകൊണ്ടോ വഴക്ക്. അയാള് പറയുന്ന എന്താണ്, ബുദ്ധൻ ശരിയല്ല, ധർമ്മം ശരിയല്ല, സംഘം ശരിയല്ല, ഇതിനെ വിമർശിക്കുന്നു. അങ്ങനെ വിമർശിച്ച് വിമർശിച്ച് ബുദ്ധൻ ഒരു സ്ഥലത്തെത്തി, അവിടെ ചെന്ന് വിശ്രമിക്കുമ്പോഴത്തേക്ക് ബുദ്ധൻ ഇത് ശ്രദ്ധിച്ചു. ഈ ബുദ്ധൻ അവരൊക്കെ അഹിംസയാണ് പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് അവർ ആശയവിനിമയം നടത്തിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ഒന്നും ഉണ്ടാകത്തില്ല. ശിവരി പോലെ ഗുണ്ടകളാർക്ക് കൈകാര്യം ചെയ്യത്തില്ല, അങ്ങനെയൊരു പരിപാടി അവിടെ ഇല്ലായിരുന്നു. അപ്പോ ബുദ്ധൻ ചോദിച്ചു, എന്താ നിങ്ങൾ സംസാരിക്കുന്നു? അപ്പോൾ അവർ പറഞ്ഞതാണ്. ബുദ്ധൻ അവരോട് കൊടുക്കുന്ന ഒരു ദീർഘമായ ഉപദേശം പറയുന്നതാണ്, ബുദ്ധൻ എന്താണെന്നും ധർമ്മം എന്താണെന്നും സംഘം എന്താണെന്നും അറിയണം. പക്ഷെ അതിനു മുമ്പേ ഒന്നറിയണം, എന്താണ് ബുദ്ധൻ എന്തല്ല, ധർമ്മം എന്തല്ല, സംഘം എന്തല്ല, ഇതും അറിയണം. ഇത് രണ്ടും അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ വിമർശനത്തിൽ ഏർപ്പെടാൻ. എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, എന്തല്ലാന്നും കൂടെ അറിയണം. പ്രധാനമാണ്. ഒരാൾ ബുദ്ധനോട് ചോദിക്കും, മനസ്സുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ, വാക്കുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ, പ്രവൃത്തി കൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ജീവിച്ച പോരെ. അപ്പോ ബുദ്ധൻ പറഞ്ഞു, അങ്ങനെയാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരമ്മയുടെ മുലപ്പാല് കുടിക്കുന്ന ശിശുവായിരിക്കും ലോകത്തിലെ ഏറ്റവും ഉത്തമൻ. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല. അമ്മയുടെ മുലപ്പാല് കുടിക്കുന്ന ശിശു മനസ്സുകൊണ്ട് ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? വാക്കുകൊണ്ട് ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? പ്രവൃത്തി കൊണ്ട് ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? അപ്പൊ അതായിരിക്കും ഉത്തമനായ മനുഷ്യൻ. അങ്ങനെയല്ല, ആദ്യം എന്തല്ല എന്നറിയും. എന്നെ എന്താണെന്നും അറിയണം. എന്നിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? അപരന് വേണ്ടി അഹർനിശം പ്രയത്നം. സകലവും ഇങ്ങ് സദാവി എന്ന് പറയുന്നതിലേക്ക് കിടക്കുന്ന ആദ്യം അതാണ്. അപ്പോ അവിടെ തന്നെ ശ്രദ്ധിക്കുക. അതിന് ബുദ്ധ സാഹിത്യങ്ങളിൽ രത്നത്രയം എന്നാ പറയുന്നത്, ബുദ്ധൻ, ധർമ്മം, സംഘം. ശ്രീനാരായണ ധർമ്മ സംഘം, ഇതാണ് രത്നത്രയം. പക്ഷെ ഇത് കലഹപ്രിയന്മാരുടെ ഇത് തന്നെ ഗുരു ആ രത്നത്രയം തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നത്. ഒരു ബുദ്ധമത വിശ്വാസിയൊന്നും ആയിരുന്നില്ല ഗുരു. പക്ഷെ ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഗുരുവിന്റെ അനുയായികൾ തന്നെ ബുദ്ധ മത അനുയായികൾ ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ പിന്നെ ബുദ്ധമതം പിൽക്കാലത്ത് ദുഷിച്ചു, അതായിരിക്കാം ഗുരു അതിനോട് പിന്നെ വലിയ പ്രതിപത്തി കാണിക്കുന്നത്. അത് സിലോണിലൊക്കെ പോയപ്പോൾ ഗുരു അക്കാര്യം പറയുന്നു, ബുദ്ധഭിക്ഷുക്കളും ദുഷിച്ചു പോയി. അപ്പൊ ഇത് രണ്ടും തിരിച്ചറിയണം, എന്താണോ എന്നും എന്തല്ല. അപ്പൊ ഇതിങ്ങനല്ല സന്യാസി അഡ്മിനിസ്ട്രേഷൻ, ഇതിങ്ങനല്ല ഇപ്പൊ നമ്മൾ ചെയ്യുന്ന രീതിയിലല്ല എന്നുള്ള കാര്യം കൂടെ തിരിച്ചറിയും. ഭരിക്കാൻ അറിയാം എല്ലാവർക്കും, എന്ന് വെച്ചാൽ കണക്കെഴുതാനും വോട്ടെടുപ്പ് നടത്താനും ജയിക്കാനും തോപ്പിക്കാനും ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തല്ല എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടെ ബോധം വന്നാൽ ശരിയാവും. ശരിയാവുന്ന എന്റെ പ്രതീക്ഷ. ശരിയായില്ലെങ്കിൽ മറ്റേ നമ്മുടെ ഗുജറാത്തിലെ ശരിയാവുന്ന എന്റെ പ്രതീക്ഷ ശരിയാകേണ്ടതാണ്. അപ്പോ ഈ കലഹപ്രേമം താനാണ് ഏറ്റവും ശരി, ബാക്കിയുള്ളവരൊന്നും അത്രത്തോളം ശരിയല്ല എന്നുള്ള ഒരു വിചാരം അതിൽ നിന്നൊക്കെ ഒന്ന് മാറിക്കിട്ടിയാ മതി. മാറിക്കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇപ്പൊ ഗുരുദേവൻ പറഞ്ഞതുപോലെ സർവേ സഹോദര ബുദ്ധി, എല്ലാവരും സഹോദര ബുദ്ധിയോടുകൂടി കഴിയണമെന്ന് പറഞ്ഞത് അവിടെ എത്തുന്നതിന് മുമ്പ് എല്ലാവരും ഒരു സഹകരണ ബുദ്ധിയോടുകൂടി കഴിയണം, അവിടെ എത്തിയാലും മതി. സഹകരിക്കുന്നതിന് സഹോദരന്മാർ തന്നെ ആവണമെന്നില്ല. ഇപ്പൊ ഒരു സഹകരണ ബുദ്ധിയിൽ എല്ലാവരും മുമ്പോട്ട് പോവുക. ഞാൻ പറയുന്നത് ശരി, മറ്റുള്ളവർ പറയുന്നത് ശരിയാണെങ്കിലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള നിലപാടുകൾ ഏതെങ്കിലും ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കുഴപ്പമാണ്. പിന്നെ അവരെയൊക്കെ ബോധവൽക്കരിച്ച് നേരെയാക്കി എടുക്കാമെന്നേ ഉള്ളൂ. അപ്പൊ ചോദിക്കും, പൂച്ചയ്ക്ക് ആരും മണികെട്ടോ? അല്ലേ, പൂച്ചയ്ക്ക് മണികെട്ടാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്രയാസമുള്ളതൊന്നുമല്ല. എന്ത് ചെയ്യണം? പൂച്ച എല്ലാവരും കൂടെ വളയണം. വളഞ്ഞിട്ട് എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യണം? മണികെട്ടണം. അല്ല പൂച്ച അങ്ങനെ പൂച്ചയുടെ പാട്ടിന് വിട്ടാൽ ശരിയാകത്തില്ല. പൂച്ച ആദ്യം എന്ത് ചെയ്യണം? എല്ലാവരും കൂടെ വളഞ്ഞു വന്ന് മണികെട്ടണം. പണ്ടിവിടെ അതാ സംഭവിച്ചത്. പക്ഷെ അത്തരം പ്രശ്നങ്ങളും കലാപങ്ങളും ഒന്നും ഉണ്ടാകാതെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ആരെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുകയും ചെയ്യും. പൊരുത്തം വിചാരിച്ചാൽ കലാപവും ബഹളവും ഒക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ നടക്കും, അതിന് മോശമായി തീരും. അതുകൊണ്ട് പരസ്പര സഹകരണത്തിലും സാഹോദര്യത്തിനും വന്നിട്ട് ഒരു നല്ല ഒരു പ്രതിച്ഛായി നിന്നുകൊണ്ട് അവൻ പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ അവസാനം പറഞ്ഞ് നിർത്തിയതായി. എന്താണ് സന്യാസിമാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഗുരുക്കന്മാരൊക്കെ പ്രവർത്തിച്ചാൽ നമുക്കറിയാം, സന്യാസിമാർ എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം. അപ്പോൾ ഒരിക്കലും സമൂഹത്തെ അവഗണിക്കാൻ പാടില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അപ്പോ ഈ ജനങ്ങള് ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, അങ്ങനെയല്ല എന്റെ അർത്ഥം. സമൂഹത്തിന്റെ ഒരു പൊതു കാഴ്ചപ്പാടുണ്ട്, ഓരോരുത്തരും ആഗ്രഹിക്കുന്നതനുസരിച്ച് വേറെ ആർക്കും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. പക്ഷെ സമൂഹം പൊതുവായി പ്രവർത്തിക്കുന്ന ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ഗുരുവിനെയൊക്കെ പോലെ സമൂഹത്തെ മാറ്റിയിട്ട് പ്രവർത്തിക്കുന്നു, അത് കഴിയുമോ? നല്ലതാണ്, സമൂഹത്തെ മാറ്റിയിട്ട് പ്രവർത്തിച്ചു, അതാണ് പറയുന്നത്. കൃപാലു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ പ്രവർത്തനത്തിന്റെ രീതി അതാണ്, സമൂഹത്തിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തെ മാറ്റിയാ പ്രവർത്തിക്കുന്നു, സമൂഹത്തെ മാറ്റിക്കൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നു. സാധാരണ മനുഷ്യർക്ക് നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കൊന്നും അതിനൊന്നുമുള്ള ആംബിയറുണ്ട്. അപ്പോൾ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ലോകം എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്നുള്ള നിലപാട് മാറ്റിവെച്ചിട്ട് പ്രവർത്തിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ എത്രയൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്താൽ ആ പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ യാതൊരു മൂല്യമില്ലാതെ, ഗുരു പറഞ്ഞ പോലെ അത് നിഷ്ഫല ഗന്ധപുഷ്പമാണ്. അങ്ങനെ ഫലവും പൂ മണമില്ലാത്ത കായുണ്ടാകാത്ത പൂ പോലെ പ്രവൃത്തികൾ. അപ്പൊ സമൂഹത്തെ ഒരിക്കലും അവഗണിക്കാൻ പറ്റത്തില്ല. ലോകരങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും, പലരും പറയുന്നത് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. അത് അതിന്റെ ഫലം അങ്ങനെ പറയുന്നവർ അപ്പത്തന്നെ നേരിട്ടോണ്ടിരിക്കുകയാണ്. ലോകർ പലതും പറയും, നമ്മൾ നമ്മുടെ വഴിക്ക് പോകും, ഞാൻ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതിനൊരർത്ഥമില്ല. നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യുകയും സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ ചീത്തയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ല പ്രവൃത്തി ഉണ്ടെന്താ? എവിടെ നല്ല നന്മ? ഞാൻ പറയുന്നു ഞാൻ ചെയ്യുന്നതൊക്കെ നല്ല പ്രവൃത്തിയാണ്, സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ചീത്തയായിക്കൊണ്ടിരിക്കും എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ നല്ല പ്രവൃത്തി? ആ പ്രവൃത്തിക്ക് എന്താ മൂല്യം? നമ്മുടെ പ്രവൃത്തിക്ക് ഒരു മൂല്യം ഉണ്ടാവണം, ഇവിടെ സമൂഹത്തിൽ തന്നെ ഉണ്ടാവണം. ആ സമൂഹത്തിൽ ഉണ്ടാവണമെങ്കിൽ അവിടെ പ്രവർത്തിക്കുമ്പം സമൂഹത്തെ പരിഗണിക്കാതെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ലോകം എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ച് തന്നെ പ്രവർത്തിക്കും. അത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഒരു പാഠമാണ്, സോഷ്യൽ സയൻസ് പറയുന്ന. അതായത് ഇപ്പം മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്, ഒരു സമൂഹത്തിൽ ജീവിക്കുകയാണ്, ഒറ്റയ്ക്ക് ആർക്കും ജീവിക്കാൻ പറ്റും. മനുഷ്യൻ കുറെ അതിർവരമ്പുകൾ സൃഷ്ടിച്ച് എന്തുകൊണ്ട് ജീവിക്കുന്നു എന്ന് വെച്ചാൽ ജീവിതത്തിൽ കുറെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മനുഷ്യൻ എന്തുകൊണ്ട് ജീവിക്കുന്നു? അതിന് സാമൂഹ്യ ശാസ്ത്രത്തിൽ പറയുന്നത് മനുഷ്യൻ എപ്പോഴും എന്താണ് സോഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ഒന്നുണ്ട്. എന്നുവെച്ചാൽ സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം. അല്ലേ, ഒരുവൻ എന്തുകൊണ്ട് ശരിയായിരിക്കുന്നു? ശരിയായിരിക്കുന്നതിന് കാരണം എന്തെന്ന് വെച്ചാൽ സമൂഹത്തിൽ നിന്ന് അവനെപ്പോഴും ഒരു സമ്മർദ്ദമുണ്ട് ശരിയായിരിക്കാൻ. ആ സമ്മർദ്ദത്തെ അവഗണിക്കുന്നവരാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത്. കൊള്ള കൊല ഇങ്ങനെയൊക്കെ നിരന്തരം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ പ്രഷർ അവർ അനുഭവപ്പെടുന്നില്ല. ഇത് സോഷ്യൽ സൈക്കോളജി പറയുന്നത്. മറ്റുള്ളവരങ്ങനെയല്ല. ഇപ്പോ പോയി കൊള്ളയടിച്ച് ജീവിക്കാൻ പറ്റുമോ? കൊള്ളയടിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് എന്താ കാരണം? കാരണം നമ്മുടെയൊക്കെ ഉള്ളിൽ കിടപ്പുണ്ട്. കൊള്ളയടിക്കാനൊക്കെ ഉള്ളവര് എന്താണ്, ഒരു കൊള്ളയടിക്കാനുള്ള ഒരു ജീന് നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം ആ പരിണാമത്തിൽ നമ്മൾ ഒരുപാട് കൊള്ളകളും നടത്തി നടത്തിയാണ് പരിണമിച്ച് പരിണമിച്ച് ഇപ്പൊ ഈ അവസ്ഥയിലെത്തിയത്. അപ്പൊ ആ ഒരു ജീന് നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? എന്തുകൊണ്ട്? എവിടുന്ന എങ്ങനെയാ ധാർമ്മിക ബോധം വരുന്നത്? എങ്ങനെയാ വരുന്ന ആ തെറ്റാണെന്നുള്ള തോന്നല്? അത് ഇതുവരെ പറഞ്ഞുകൊണ്ടൊന്നും ഒന്നും മനസ്സില്ല. എന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സോഷ്യൽ പ്രഷർ. ഒരു അത് മാത്രമല്ല, പ്രധാനമായ കാരണം അതാണ്. സമൂഹം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സമൂഹം തന്റെ സ്ഥാനം എവിടെയായിരിക്കും? തന്റെ സ്ഥാനം ചെയ്യില്ലായിരിക്കും. സമൂഹത്തിലൊരു വ്യവസ്ഥിതിയുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്ന സമൂഹത്തിലെ ആ വ്യവസ്ഥിതിക്കെതിരാണ്. അപ്പൊ ഞാനങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്റെ സ്ഥാനം അകത്താണോ? അപ്പൊ ഈ സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ മനുഷ്യരും. അതുകൊണ്ടാണ് ചെയ്യാത്ത കാര്യങ്ങൾ ഒളിച്ചു ചെയ്യുന്നത്. അതെ, എന്തിനാ നമ്മൾ ഒളിച്ചു ചെയ്യുന്നത്? എന്തിനാ ഒളിച്ചു ചെയ്യുന്ന ഒരു കാര്യം ചെയ്യരുതാത്തതെന്ന് അറിയാം, പക്ഷെ ഒളിച്ചു ചെയ്യും. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? സമൂഹം അറിയാതിരിക്കുക, സമൂഹത്തെ ഒളിക്കുകയാണ്. അപ്പോ ആ ഒളിച്ച് ചെയ്യുന്നവന്റെ ഉള്ളിൽ എന്തുണ്ട്? അവൻ ആ പ്രഷർ, സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരിക്കലും അവഗണിക്കാൻ പാടില്ല എന്നാണ്. അത് അവഗണിക്കുന്ന സമൂഹങ്ങളിൽ ആണ് വ്യക്തികൾ ഒരുപാട് ദുഷിച്ച് നശിച്ചു പോകുന്നത്. ഒരു സമൂഹം മുഴുവൻ അതങ്ങ് അവഗണിക്കുകയാണ്. അവിടെ ആണ് അരാജകത്വം എന്ന് പറയുന്ന ഒന്ന് വരുന്നത്. അരാജകത്വം വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ ചരിത്രത്തിൽ ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള അരാജകത്വത്തിലേക്ക് മനുഷ്യൻ നീങ്ങുകയും വീണ്ടും അതിനെ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ശരിയാകില്ല. അപ്പോ അരാജകത്വം കൊണ്ടൊന്നും പറ്റില്ല. വീണ്ടും സമൂഹത്തിന്റെ സമ്മർദ്ദത്തിലേക്ക് അവൻ വീണ്ടും എന്ത് ചെയ്യും? അവൻ ഒരു സാമൂഹിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കും. സമൂഹം മൂല്യമെന്ന് കൽപ്പിക്കുന്നതിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കും. അപ്പോൾ ലോകം എന്തോ ചിന്തിക്കട്ടെ, ഞാൻ എന്റെ ഇഷ്ടം പോലെ എന്നുള്ള നിലപാട് ആർക്കും പോയി കഴിഞ്ഞാൽ, അങ്ങനെ പോവുകയാണെങ്കിൽ അതവർക്ക് എന്നും എന്തുണ്ടായിക്കൊണ്ടിരിക്കും? എന്താ സംഭവിക്കുന്നത്? എത്ര നല്ല കാര്യം ചെയ്താലും അവന് ദുഷ്കീർത്തി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവൻ ആഗ്രഹിക്കുന്നത്, പൊതുവേ ആൾക്കാർ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ല പേരും ആഗ്രഹിക്കും, കീർത്തി ആഗ്രഹിക്കും. പൊതുവെ മനുഷ്യൻ അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ തീർത്ഥാടനം നടക്കുന്നു. അതെ, നടക്കുമ്പോൾ നമ്മുടെ സ്വാമിമാരെല്ലാം സ്റ്റേജിൽ ചെന്ന് ഇങ്ങനെ നിൽക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? പത്ത് പേര് കാണാൻ വേണ്ടി കീർത്തി. അവരെ സംബന്ധിച്ച് ഇത് കൂടുതലൊന്നും ആകാൻ പറ്റത്തില്ല. ജീവിതത്തിൽ പരമാവധി ആകാമെന്നുള്ള എന്താണോ, അവർക്ക് എത്താമെന്നുള്ള പൊക്കം ഏതാണോ, ഈ തീർത്ഥാടനത്തിന്റെ ആറടിപ്പൊക്കമുള്ള സ്റ്റേജാണ്. അതിനപ്പുറമൊന്നും അവർക്ക് ഒരിക്കലും എത്താൻ പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം മനുഷ്യൻ, ഇതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. ഞാനത് ഒരു തെറ്റ് പറയുകയല്ല. അപ്പൊ ഇതെല്ലാം മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ നല്ല പേരൊക്കെ വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഈ മറുവശം കൂടെ ചിന്തിക്കണം, അതിനെക്കൂടെ പരിഗണിക്കണം. എന്താണോ സമൂഹത്തിൽ നിന്ന് വരുന്ന പ്രഷർ, സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നതിനെ പരിഗണിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ലോകം എന്തോ വിചാരിക്കട്ടെ, ഞാൻ എന്റെ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ള നിലപാട്, അതിന് മാറ്റം വരും. അത് വരാത്തതാണ് ഒരു പ്രശ്നം. ഇവിടെ നമ്മുടെ ഈ പറയുന്ന സഹോദര സന്യാസിമാരിൽ കാണുന്ന ഒരു പ്രശ്നം അതാണ്. അപ്പോ അവര് കലഹപ്രിയന്മാരായിരിക്കും, അഹന്തയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സമൂഹം ഇതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിന് അവർ വില കൽപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഇത് ഇപ്പൊ കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് ഇപ്പോ നമുക്കൊരാളെങ്ങനെ ഉപദേശം കൊണ്ടൊന്നും വലുതായി മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഉപദേശത്തിന്റെ കുറവല്ല, ഞാനീ പറയുന്നതിലെ 90% കാര്യങ്ങളും നിങ്ങൾക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ചിലപ്പോ എന്തെങ്കിലും 10 ചില വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് ഉപദേശം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരാൾക്ക് അറിയാവുന്നുള്ള കാര്യം അയാളെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്, അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അധിക വലിയ ഉപദേശത്തിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പോ അവിടെ സംഭവിക്കുന്നത് അവൻ അതിനെ എത്രമാത്രം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെത്രയൊക്കെ ഇത്തരം കാര്യങ്ങളിൽ എത്രയൊക്കെ നിങ്ങൾ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പോ ഇന്നും ഒരാൾ വേണമെങ്കിൽ ഒരു കുറച്ച് കാലത്ത് ട്രെയിനിങ് കൊണ്ട് ഒരു തീവ്രവാദിയാക്കാൻ പറ്റും, അത് ചിലപ്പോൾ നടന്നിരുന്നു. എന്നിട്ട് അവന്റെ ദേഹത്ത് ബോംബും കെട്ടി വെച്ച് വിട്ടു കഴിഞ്ഞാൽ അവൻ പോയി 10 പേരെ കൊല്ലും, അവനും ചാവും. അതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെയല്ല. ഇത് അവനെ അവൻ തന്നെ വിചാരിച്ചാലേ മാറ്റാൻ പറ്റും. സ്വയം വിചാരിക്കും, കാരണം തന്റെ വിചാരങ്ങളെല്ലാം ശരിയാണെന്ന് ഒരാൾ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ മാറ്റാൻ പ്രയാസം. തന്റെ വിചാരങ്ങളിലും ശരിയുണ്ട് തെറ്റുമുണ്ട്, അതുകൊണ്ട് തന്നെ തന്നിലും ശരിയും തെറ്റുമുണ്ടെന്ന് ബോധ്യമുള്ള ഒരുത്തന് മാത്രമേ മാറാൻ പറ്റൂ. അപ്പോൾ സ്വയം മാറുക എന്നുള്ളതാണ്. നിങ്ങൾ ബ്രഹ്മവിദ്യാലയത്തിലോ ഏതെങ്കിലും വിദ്യാലയത്തിലോ കൊണ്ടുപോയി ട്രെയിനിങ് കൊടുത്തെന്ന് വിചാരിച്ച് മാറണമെന്നൊരു നിർബന്ധമില്ല. സ്വയം വിചാരിക്കണം, സ്വയം മാറ്റം വരണം. അപ്പോ ഇതിനാണ് പറയുന്നത്, ആ ഒരു പ്രൊഫഷണലിസം എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ബേസിക്കായി വരുന്ന ഡിസിപ്ലിനാണ്, ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പണ്ട് ഇവിടുത്തെ ഭരണാധികാരിയോട് പറഞ്ഞത്. ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ള അത്യാവശ്യമാണ്. മറിച്ച് വാടാ പോടാ എന്നുള്ളൊരു നിലപാടാണെങ്കിൽ ഒരിക്കലും ശരിയാവില്ല. ഇനി ആ ഡിസിപ്ലിൻ നിങ്ങൾ ഭയപ്പെടുത്തി ഉണ്ടാക്കിയാലും ശരിയാവത്തില്ല. ഭയപ്പെടുത്തി ഡിസിപ്ലിൻ ഉണ്ടാക്കണം. ഒരാളെല്ലാ അധികാരങ്ങളും കവർന്നെടുത്ത് വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ ഭീഷണിപ്പെടുത്തി ഡിസിപ്ലിനാക്കിയാലും മുമ്പ് ഇവിടെ സംഭവിച്ചവരുത്, അതിനും അർത്ഥമില്ല. കുറേയെങ്കിലും ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ട് പരസ്പരം ഉൾക്കൊള്ളാനും സ്വയം ഒരു ഡിസിപ്ലിൻ സ്വീകരിക്കാനും തയ്യാറായാല് സൗഹാർദ്ദത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പൊ അവിടെ ആദ്യം വേണ്ട ഇതാണ്, എന്താണ് ഞാൻ എന്റെ ഇഷ്ടം എന്റെ നിലപാട് അങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള നിലപാട് വിടാൻ തയ്യാറാണ്. വിടാൻ തയ്യാറായിട്ട് ഒരു ഡിസിപ്ലിനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് അടുത്ത് എന്താണ് അവനവനാണ് സുഖത്തിനാചരിക്കുന്നവർ അവരെ സുഖത്തിനോ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് പിന്നെ വരത്തുള്ളൂ. ആദ്യം അവൻ സ്വയം അതിന് പ്രിപ്പയർ ആവും, അവനൊരു പ്രിപ്പറേഷൻ നടക്കും. അത് ഒരു സമൂഹത്തിൽ എല്ലാരും കൂടെ വിചാരിച്ചാലേ പറ്റും. ഭൂരിപക്ഷം എങ്ങനെ വിചാരിക്കും? എന്നാലേ അത് ശരിയാണ്.